നിയോഗനിഷ്ഠതയാവസതിയാമ്നായേഭ്യുപഗതം അനുയോജ്യ ബ്രഹ്മാത്മത്വം ജീവസ്യ തത് അപ്രമാണകമേവ സ്യാത്. ജീവന്റെ ബ്രഹ്മാത്മത്വം എന്ന് വെച്ചാൽ ജീവൻ ബ്രഹ്മസ്വരൂപമാണ്, അതാണ് സിദ്ധാന്തം. ജീവസ്യ ബ്രഹ്മാത്മത്വം എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്നത് ജീവബ്രഹ്മേകത്വം. ജീവബ്രഹ്മേകത്വം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ജീവനെന്ന് പറയുന്നത് ബ്രഹ്മമെന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ, അതിനെ രണ്ടിനെയും കൂടെ ഒന്നാക്കുകയാണ്. രണ്ടിനും ഒന്നാക്കുന്നതായിട്ടൊരു പ്രതീതി സാധാരണത്വം. ഇവിടെ പറയുന്നത് ജീവസ്യ ബ്രഹ്മാത്മത്വം, ജീവൻ ബ്രഹ്മസ്വരൂപമാണ്, രണ്ടിനും ഒന്നാക്കുക. ജീവന്റെ സ്വരൂപം തന്നെ ബ്രഹ്മമാണ്. ഒന്നാണെങ്കിൽ പിന്നെ ജീവൻ ബ്രഹ്മം എന്നതിനെ രണ്ടായി പറയുന്നു. ഒന്ന് ജീവത്വം എന്ന് പറയുന്നത് കൽപ്പിതം, അത് കാണിക്കാൻ വേണ്ടി. ജീവഭാവം എല്ലാവരും അനുഭവിക്കുന്ന, ഞാനെന്ന് അനുഭവിക്കുന്ന ജീവഭാവത്തെയാണ്. ഞാൻ സുഖി ദുഃഖി, ഞാൻ ജനിക്കുന്നു മരിക്കുന്നു, ഇതെല്ലാം ജീവഭാവത്തിൻ്റെ സ്വയം ഉള്ള അനുഭവമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു നിലനിൽപ്പില്ല. ബ്രഹ്മാത്മത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ആത്മാസ്വരൂപം, ബ്രഹ്മസ്വരൂപമാണ് എന്നാണ്. അപ്പോൾ ഈ ജീവാനുഭവം, അതിൽ ബ്രഹ്മഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? നിത്യശുദ്ധ ബുദ്ധ മുക്തം എന്നെല്ലാം പറയുന്നതാണ് ബ്രഹ്മഭാവം, ബ്രഹ്മസ്വരൂപം. അങ്ങനെ ആരും അറിയുന്നില്ല. അങ്ങനെ സ്വയം ആർക്കും അറിയാൻ കഴിയുന്നില്ല. ജീവഭാവമാണ് അറിയുന്നത്. ആ ഭാവം, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാവം കൽപ്പിതമാണ് എന്ന് പറഞ്ഞാൽ പരമാർത്ഥമല്ല. പരമാർത്ഥമായിരിക്കുന്നത് ബ്രഹ്മഭാവം, അതാണ് നിത്യശുദ്ധം എന്നെല്ലാം പറയും. ഇത് ബോധിപ്പിക്കുന്ന ശ്രുതി ജീവസ്യ ബ്രഹ്മാത്മത്വം, അത് ശ്രുതി ബോധിപ്പിക്കുന്നു. അതിനെ ആണ് പരമാർത്ഥ തത്വമായി ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത്. അതാണ് ശ്രുതിയുടെ താല്പര്യമായി സ്വീകരിച്ചിരിക്കുന്നത്. ആമനായ താല്പര്യം, ആമനായത്തിൻ്റെ ആത്യന്തികമായ താല്പര്യം അതാണ്. ആമനായം ശ്രുതി പലതും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല അവിടെ ചർച്ച ചെയ്യുന്നത്, പക്ഷെ ആത്യന്തിക താല്പര്യം ഇതാണ്. അതാണ് ബോധിപ്പിക്കുന്നത്. അതിൻ്റെ വിശേഷത എന്താണ്? അത് അനുയോജ്യമാണ്. നിത്യശുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വരൂപം ഒരിടത്തും നിയുക്തമല്ല, അതിനൊന്നിനും നിയോഗിക്കുന്നില്ല. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും തരത്തിലുള്ള കർമ്മവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നില്ല. ഉപാസനയോ മറ്റു കർമ്മങ്ങളോ ഒന്നുമായിട്ടും ശ്രുതി ബന്ധപ്പെടുന്നില്ല. മറിച്ച് ശ്രുതി അതിന് അനുയോജ്യമായി ശുദ്ധമായി ആണ് ബോധിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കർമ്മത്തോട് ബന്ധപ്പെടുത്തി തന്നെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല എന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കർമ്മത്തോട് തനിക്ക് ബന്ധമുണ്ടെന്ന് ശ്രുതിയിൽ നിന്ന് അറിയുകയാണെങ്കിൽ അത് കൽപ്പിതമാണ്, ആരോപിതമാണ്, പരമാർത്ഥമല്ല. ശ്രുതി തന്നെ അങ്ങനെ ബോധിപ്പിക്കും. ശ്രുതി അവനെ നിയുക്തനാക്കുന്നു അവിടെ കർമ്മത്തിന് സഗുണ ഉപാസനകൾ. പക്ഷെ അത് കൽപ്പിതമാണ്, പരമാർത്ഥമല്ല. ശ്രുതി അങ്ങനെ നിയോഗിക്കുന്നില്ല എന്നല്ല, അവൻ നിയുക്തനാകുന്നില്ല എന്നുമില്ല. പിന്നെ ഇവിടെ എന്താ വിശേഷിച്ച് പറയുന്നത്? ബ്രഹ്മാത്മത്വം, ബ്രഹ്മസ്വരൂപത്തിൽ അവന് ഒരു തരത്തിലുള്ള കായികമോ മാനസികമോ ആയ ഒരു അനുഷ്ഠാനത്തിനും ശ്രുതി നിർദ്ദേശിക്കുന്നില്ല. അനുയോജ്യ ബ്രഹ്മാത്മത്വം ജീവസ്യ, ഇത് സിദ്ധാന്തമാണ്. പക്ഷെ ഉപാസനയെക്കുറിച്ച് പറയുന്ന ഉപാസീത, അവിടെ ഉപാസനയെ നിയോഗിക്കുന്നുണ്ടല്ലോ എന്നുവെച്ചാൽ ഉപാസന കർത്തവ്യമാണെന്ന് ബോധിപ്പിക്കുന്നു എന്ന് വന്നാലോ. അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം ജീവന്റെ ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നിടത്ത് തത്വമസി അസ്തൂലം എന്നാണു എന്നെല്ലാം പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നിടത്ത് നിയോഗത്തെ കൂടെ സ്വീകരിക്കാൻ പറ്റില്ല. അതിന് ഉപാസിക്കുക എന്നുകൂടി സ്വീകരിക്കാൻ പറ്റത്തില്ല. ബോധിപ്പിച്ചാൽ അറിയുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പരമാർത്ഥ തത്വത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും നിയോഗം സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇനി പരമാർത്ഥമല്ലാത്ത രൂപത്തെയും ബോധിപ്പിക്കുന്നുണ്ട്, സഗുണ രൂപങ്ങൾ അവിടെ നിയോഗമാകാം. അതിന് ഫലം പറയുന്നുണ്ട്, അതിന് ഫലമുണ്ടാകും. നിയോഗം എന്ന് പറയുമ്പോൾ അവിടെ കർമ്മവും ഉപാസനയും വരും. നിയോഗം എന്ന് പറഞ്ഞാൽ വിധി, പ്രേരണ, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, ഇങ്ങനെയെല്ലാം അർത്ഥമുണ്ട്. അത് ഏതർത്ഥത്തെ സ്വീകരിച്ചാലും ശരി, അതെല്ലാം കർമ്മത്തെയും സഗുണ ഉപാസനയും സംബന്ധിച്ചാണ് ഞാൻ ഭാഷ്യകാരൻ പറയുന്നത്. നിർഗുണ ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഉപാസനായിക്കൂടാ എന്നത് സാധ്യമല്ല. കാരണം അവിടെ അതിനെ ബോധിപ്പിക്കുന്ന അനുയോജ്യമായിട്ടാണ്, അനുയോജ്യമായിട്ടല്ല. അത് നിയുക്തനല്ല. അത് പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ നീ ആ പരമാർത്ഥ തത്വമാണ്, നീ ഇന്ന പ്രവൃത്തിയിൽ ഏർപ്പെടണം എന്നുകൂടി പറയുന്നില്ല. അത് വാസനയോ വിചാരമോ മറ്റേതെങ്കിലും ഒന്നിനും. അപ്പോൾ പരമാർത്ഥ തത്വമെന്ന് ബോധിപ്പിക്കുമ്പോൾ തത്വമസി തുടങ്ങിയ സ്ഥലങ്ങൾ അങ്ങനെ ബോധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിയോഗം അവസാനിക്കുകയാണ്. വിധിയില്ല, അവിടെ ചെയ്യാൻ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഒരു തരത്തിലുള്ള കർമ്മവും അവിടെ അവശേഷിക്കുന്നില്ല. ഇവിടെ നിർഗുണ തത്വത്തെ ബോധിപ്പിക്കുന്നു, അതേസമയം വിധി ഉണ്ടവിടെ, ഉപാസനയോ മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം വരും. കാരണം അവിടെ നിയോഗ അഭാവം, നിയോഗമേ ഇല്ല, വിധിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിർഗുണ തത്വത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി അംഗീകരിക്കേണ്ടി വരും. കാരണം ഉപാസനയെ സ്വീകരിക്കുന്നവരും ഉപാസനയെ പുരുഷതന്ത്രമായിട്ടാണ് സ്വീകരിക്കുന്നത്, പുരുഷാധീനമായിട്ട്. പുരുഷാധീനമായൊരു കാര്യം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമാണെങ്കിൽ, എന്നുവെച്ചാൽ ശാസ്ത്രവിഹിതമാണെങ്കിൽ അവിടെ വിധി വരും. ശാസ്ത്രവിഹിതമായൊരു കാര്യം വിധേയമായാലേ ഒരാൾ അനുഷ്ഠിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? ശാസ്ത്രം പ്രമാണമാണ്, ശിഷ്ടനെ സംബന്ധിച്ച് ശാസ്ത്രം പ്രമാണമാണ്. അപ്പോൾ ശിഷ്ടകർമ്മത്തിലൊരാൾ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ശാസ്ത്രം വിധിക്കുന്ന നിയതി ചെയ്യൂ എന്ന്, അല്ലെങ്കിൽ പിന്നെ സ്വാഭാവിക കർമ്മങ്ങളായിരിക്കും. സ്വാഭാവികമായ പ്രവൃത്തികളിൽ, അന്നപാനാദികളിൽ ശാസ്ത്രം വിധിക്കേണ്ട കാര്യമില്ല, സഹജമായി അങ്ങ് പ്രവർത്തിച്ചോളൂ. പക്ഷെ ഇവിടെ ബ്രഹ്മാത്മത്വം എന്ന് പറയുന്നത് സഹജമായി ആർക്കും ബോധിക്കാൻ പറ്റില്ല. കാരണം സഹജമായി ബോധിച്ചുകൊണ്ടിരിക്കുന്ന ജീവഭാവം അഹം എന്ന് ബോധിച്ചുകൊണ്ടിരിക്കുന്നു. ആ അറിവിൽ ബ്രഹ്മാത്മത്വം ആരും ബോധിക്കുന്നുണ്ട്. അത് ബോധിപ്പിക്കുന്നത് ശാസ്ത്രമാണ്. അത് ബോധിപ്പിക്കുമ്പം തന്നെ ഒരുവൻ തന്നെക്കുറിച്ച് അറിയുന്നത് താൻ അനിയുക്തനാണ്, തനിക്ക് യാതൊരു നിയോഗവുമില്ലെന്നാണ്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ വിധി വിഹിതമായ ഒരു പ്രവൃത്തി ഒരാൾ അങ്ങനെ ചെയ്യും? സാധ്യമല്ല. പുരുഷ അധീനമായ പ്രവൃത്തികളാണ് ഒരാൾക്ക് ചെയ്യാൻ ഇല്ല, അവിടെ ശേഷിക്കുന്നുണ്ട്. സർവവും അവിടെ തന്നെ ആരോപിതമാണെന്നും കൽപ്പിതമാണെന്നും അയാൾ ബോധിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് അങ്ങനെയുള്ള ഒരറിവിൽ അവനിൽ സർവകർമ്മ നിവൃത്തി സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നിർഗുണമായ തത്വത്തെ ബോധിപ്പിക്കുന്നു, അതിനെ ഉപാസിക്കാനും ആവശ്യപ്പെടുന്നു. രണ്ടും കൂടെ ചേരത്തില്ല. ഒരു ഉപാസന വിധിയെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉപാസനയെ എന്തുകൊണ്ട് ചിലർക്ക് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കേവല യുക്തി മാത്രം. കേവല യുക്തി എന്ന് വെച്ചാൽ ബ്രഹ്മം അത് അന്യദേവ തദ്വിദിത അധോ അവിദിതാദി എന്ന് പറഞ്ഞാൽ എന്താ? അത് അറിയപ്പെടുന്നതിനപ്പുറമാണ്. എന്നിട്ടും അതിനെ അറിയാം എന്ന് പറയും. അതിൻ്റെ അറിവിനെ ശ്രുതി ഉപദേശിക്കുന്നു. അറിയാൻ കഴിയാത്തതിൻ്റെ അറിവ് അത് ശ്രുതി പറയുന്നു. അപ്പോൾ അതിന് ഉള്ള യുക്തികളും പറയുന്നു. എന്തുകൊണ്ടാണ് അറിയാൻ കഴിയാത്തതിനെ അറിയാൻ പറയുന്നത്? അറിയാമെന്ന് പറയുന്നു. അതിനെ ബോധിപ്പിക്കുന്ന എന്തിന്? അത് ബോധിപ്പിച്ചാൽ എങ്ങനെ അറിയും? അതിനൊക്കെ സമാധാനം പറയും. അങ്ങനെയാണെങ്കിൽ നേദം എതിതും ഉപാസത്തെ, ഇത് ഉപാസിക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ട് ഉപാസിക്കാൻ കഴിയത്തില്ല? ഉപാസിക്കുകയും ചെയ്യാം. അറിയാൻ കഴിയാത്തതിനെ അറിയാമെങ്കിൽ ഉപാസിക്കാൻ കഴിയാത്തതിനെ ഉപാസിക്കുകയും ചെയ്യാം. ഇതാണൊരു യുക്തി. പിന്നെ മുട്ടാത്തർക്കം എന്ന് പറയും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കട് യുക്തികൾ കൊണ്ട് സമർത്ഥിച്ചു കളയും. യുക്തിയിലൂടെ പരിശോധിക്കുമ്പോൾ ചിലത് ശരിയായി, മറ്റ് പ്രമാണങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ അത് ശരിയാകത്തില്ല. നമ്മുടെ യുക്തിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തതിനെ അറിയാമെങ്കിൽ ഉപാസിക്കാൻ കഴിയാത്തതിനെ ഉപാസിക്കുകയും ചെയ്യാം. ഇതൊരു യുക്തിയാണ്, ഒരു തർക്കം. അങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്. പക്ഷെ ഭാഷകാരൻ അതിനോട് യോജിക്കുന്നുണ്ട്. തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ തന്നെ തനിക്ക് അത് ആ തത്വത്തെ താനായിട്ടാണ് ബോധിപ്പിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു തത്വത്തെ ബോധിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു തത്വമുണ്ട് നീ അതിനെ അറിഞ്ഞിട്ട് വാങ്ങുന്ന പറയും. തന്നെ താനിപ്പോൾ എങ്ങനെയാണോ ബോധിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ തന്നിൽ കർത്തൃത്വത്തെ നിഷേധിക്കുന്നു, നിഷേധിക്കുമ്പോൾ തന്നിലെ വിധിയെ നിഷേധിക്കുന്നു. അപ്പോൾ ഗുരു ഉപാസീത തുടങ്ങിയ വിധിപ്രേരിതമായി വിധിക്ക് അധീനമായി പിന്നെ ഒന്നും തന്നെ തനിക്ക് ചെയ്യാനില്ല, അത് ബോധിക്കുന്നു. എന്നുവെച്ചാൽ കർത്തൃതന്ത്രമായ പ്രവൃത്തികൾ ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നു. അത് കർമ്മമായാലും ശരി ഉപാസനയാലും ശരി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനുയോജ്യമായ ബ്രഹ്മതത്വമാണ് ജീവനെന്ന് പറയുന്നതിന് വിരോധം വരും. അതുകൊണ്ട് നിയോഗാഭാവം ആണ് ശ്രുതി ബോധിപ്പിക്കുന്നതെങ്കിൽ ശ്രോതാവിൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല. മനസ്സിലാകുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ ഞാനോട് ഇതും കൊണ്ട് പ്രധാനം പ്രധാനം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കേൾക്കുന്നവർക്ക് കൂടെ തോന്നണ്ടേ? കേൾക്കുന്നവർക്ക് പ്രധാനവും അപ്രധാനവും എല്ലാം ഒരുപോലെയാണെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അത് മനസ്സിലാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചങ്കരം തെങ്ങി എന്ന് പറഞ്ഞതുപോലെ തന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടിവിടെ പറയുന്നു, അങ്ങനെ ജീവന്റെ ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്നു, അവിടെ നിയോഗത്തെ നിഷേധിച്ചു, ഇതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ നിയോഗമുണ്ട് എന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടി എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ്, അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ആ പറയുന്നത് അപ്രമാണകമാണ് എന്നാണ്, പരസ്പര വിരോധമാണ് പറയുന്നത്. നിർഗുണമായ തത്വത്തെ ബോധിപ്പിക്കുക, പിന്നെ നിർഗുണമായ തത്വത്തെ ഉപാസിക്കുക, ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരോധം വിരുദ്ധമാണ് എന്നാണ്. പിന്നെ യുക്തിയിലൂടെ ഏതും പറയാം, കേവല യുക്തിയിലൂടെ എന്ത് കാര്യം നമുക്ക് സമർത്ഥിക്കും? കിഞ്ചന്യത്, അതുകൊണ്ട് പറയുന്നു. അതോപി നിയോഗാഭാവ പറഞ്ഞു. ജ്ഞാനം പുരുഷതന്ത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാകും അവിടെ ജ്ഞാനം പുരുഷതന്ത്രമല്ല, വസ്തുതന്ത്രമാണോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ അവിടെ നിയോഗം ഇല്ല. അപ്പൊ നിയോഗത്തിലൂടെ ജ്ഞാനത്തെ ആർക്ക് സമ്പാദിക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് ജ്ഞാനത്തെ സമ്പാദിക്കാൻ കഠിനമായ പ്രയത്നം ചെയ്യണമെന്നൊക്കെ അങ്ങനെ പറയാം. അത് ശരിയായ അർത്ഥ നിഷ്കർഷയോടുകൂടി പറയുന്നതല്ല. നമ്മൾ ഒരുപാട് ഡയലോഗുകൾ തട്ടിവിടാറുണ്ട്, അതിൽ പെടുന്നതാണിത്. അത്രയും അർത്ഥ നിഷ്കർഷം പലപ്പോഴും നമ്മൾ സംഭാഷണത്തിൽ പുലർത്താറില്ല. വെറുതെ അങ്ങ് പറയും, അതിൻ്റെ അർത്ഥഭാഗങ്ങളൊന്നും പലതും പറയുന്നു. വാക്യാലങ്കാരമായിട്ടൊക്കെ പലതും പറയും. ശരിക്കത് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അങ്ങനെ സമ്പാദിക്കാനൊന്നും പറ്റില്ല. സമ്പാദിക്കണമെങ്കിൽ എന്ത് വേണം? പ്രയത്നം വേണം അല്ലേ? അത് പ്രയത്നിച്ച് സമ്പാദിക്കാൻ പറ്റില്ല. എന്നാലും അങ്ങനെ പറയാറുണ്ട്. പിന്നെ സമ്പാദിച്ച് സമ്പാദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരയായി പല പ്രയത്നങ്ങളും നടന്ന് എപ്പോഴാണോ ജ്ഞാനോത്പത്തി അല്ലെങ്കിൽ ജ്ഞാന പ്രാപ്തി ഉണ്ടാകുന്നത്, അപ്പോൾ അത് സമ്പാദിക്കുന്നതല്ല. അതുവരെ സമ്പാദിച്ചതൊക്കെ ജ്ഞാനമല്ല പിന്നെയോ? ആ മറ്റു പലത് അപ്പൊ ജ്ഞാനത്തിന്റെ പ്രാപ്തി അല്ലെങ്കിൽ ഉത്പത്തി അംഗീകരിക്കുന്നു, സമ്പത്തി അതിനംഗീകരിക്കുന്നു. പക്ഷെ അത് യത്നസാധ്യമല്ല. അതാണ് ഇവിടെ അതിൻ്റെ വിശേഷത. എന്തുകൊണ്ടത് പുരുഷതന്ത്രമല്ല എന്ന് പറയും? അതുകൊണ്ട് പറയുന്നു കിഞ്ചന്യ, അത് മാത്രമല്ല, അവിടെ നിയോഗമില്ലാതെ പുരുഷതന്ത്രമല്ല എന്ന്. അപ്പം അതാണ് ഉപാസനയെ സംബന്ധിച്ച് ഉപാസന നിർഗുണ ഉപാസനയാണ്. അത് ശരി, അത് പുരുഷതന്ത്രമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? നിയോഗം. അതുവരും. പിന്നെ ആ ഉപാസനയിലൂടെ ജ്ഞാനം, പിന്നെ ഉപാസനയിലൂടെ എങ്ങനെ ജ്ഞാനം ഉണ്ടാവും? അതിനുവേണ്ടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്യത്തെ കൂടെ തിരികെ കയറ്റേണ്ടി വരും. അങ്ങനെ ഉപാസിക്കുക, ഉപാസിച്ച് ഉപാസിച്ച് ഉപാസിച്ച് തേഞ്ഞ് തേഞ്ഞ് തേഞ്ഞ് വരുമ്പോൾ വാക്യം കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? ജ്ഞാനം ഉണ്ടാവും. ഈ തേഞ്ഞ് തേഞ്ഞ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസിച്ച് ഉപാസിച്ച് അവസാനം ചത്തുപോകും. ഈ ഭയങ്കര ആവേശത്തോടുകൂടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പറ്റാ? ഇങ്ങനെ അത്ര കടന്നൊന്നും പോണ്ട. സാമാന്യ യുക്തി കൊണ്ട് മനസ്സിൽ പറയാൻ പറ്റുക. നമ്മളെ പ്രത്യക്ഷമായ അനുഭവത്തിലുള്ള കാര്യം പറയും. വലിയ ശാസ്ത്രമൊന്നും പറയില്ല. അധികാരമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാം കിളവന്മാരും കിളവികളുമാകും. പിന്നെ എന്ത് ചെയ്യാനാ? ഇപ്പോൾ പണ്ട് ഞാൻ ഒരുപാട് തപസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പരാക്രമം പറഞ്ഞ് ജീവിക്കാമെന്നുള്ളതല്ല അത്. അതാ കാണുന്നത്, ആയ കാലത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടെന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. സത്യസന്ധമായി സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ട് സമാധാനം പറയണം. ഞാൻ ഓരോരുത്തരായിട്ട് സമാധാനം ചോദിക്കുന്നില്ല, ആരും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ഇതൊക്കെ ഒരു സമയം വരെ നടക്കത്തുള്ളൂ. ഈ പറയുന്ന അഭ്യാസങ്ങളല്ല, ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ക്ഷീണിക്കും. ഒക്കെ ക്ഷീണിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ എന്ത് കടക്കാനാണ്? ഒന്നും നടക്കത്തില്ല. പിന്നെ മുമ്പ് ചെയ്തതിൻ്റെ വല്ല ബെനിഫിറ്റും കിട്ടിയാൽ കിട്ടി, കിട്ടുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല. എന്തെങ്കിലും ഗ്യാരണ്ടി ഉള്ളു? ഒരു ഗ്യാരണ്ടിയില്ല. മനസ്സും ഒക്കെ പ്രായം ചെല്ലും തോറും അതൊക്കെ ശിഥിലമാകുന്നതായിട്ടാണ് എല്ലാ ജീവന്മാരുടെയും അനുഭവം. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? മേധാക്ഷയം അതാ സംഭവിക്കുന്നു. മറിച്ച് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? വയസ്സായി വയസ്സായി വരുന്നതോറും ബുദ്ധിക്കൊക്കെ പഴയതിലും വലിയ തൃഷ്ണ, അങ്ങനെ ആർക്കും അനുഭവമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എത്ര കാലം ചെയ്യും ഈ പറയുന്നതൊക്കെ? ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ അനുഭവം അതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ കട്ടയും പടവും ഒക്കെ മടക്കും, കളി അവസാനിപ്പിക്കും. അതാ സംഭവിക്കുന്നത്. പക്ഷെ അതാരും അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ത് കാരണം കൊണ്ടായാലും അത് അംഗീകരിക്കത്തില്ല. അപ്പോ ഉപാസനയ്ക്കും മറ്റുമുള്ള തകരാറുകൾ അതാണ്. ഇത് നിർഗുണ ഉപാസനയെക്കുറിച്ച് പറയുന്നവരും ഇത് തന്നെ പറയുന്നു. സഗുണ ഉപാസനയുടെ കാര്യം പോട്ടെ, സഗുണ ഉപാസനയെ സംബന്ധിച്ച് പറയുന്നു ഫലം ചത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ബ്രഹ്മലോകത്ത് അവിടെ കിട്ടുന്നു. കാരണം ബ്രഹ്മലോക പ്രാപ്തി എന്ന് പറയുന്ന ഒരു ഫലത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നു. വൈദികന്മാരും അത് ചെയ്യുന്നു. അല്ലെങ്കിൽ വൈകുണ്ഠമോ വൈലാസമോ ഒക്കെയാണ് ചത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. നിർഗുണ ഉപാസനയുടെ ഫലം പറയുന്നത് ജ്ഞാനം ഉണ്ടാകുമെന്നാണ്. അതും ജ്ഞാനം എങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നു? കാകതാലീയ ന്യായം. അത് തന്നെ എന്തൊരു തമാശയാണ്. യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയില്ല. കാക്കയും വന്ന് പനമ്പഴവും വീണു, കാക്കയും ചത്തു. ഇത് നടക്കുന്ന കാര്യമല്ലോ. എത്ര കാക്ക അങ്ങനെ ചത്തിട്ടുണ്ട്? പനമ്പഴം വീണു. കാക്കയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും കാക്ക ചത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിന് സംശയമാണ്. എന്നാലും നിർഗുണോപാസകനെ കുറിച്ച് പറയുന്ന പ്രാമാണികന്മാരായ ആചാര്യന്മാർ പറയുന്ന അങ്ങനെ ഒരു നിർഗുണോപാസന കൊണ്ട് ഞാനും ഉണ്ടാകുന്നു. അതവർ പറയുന്നുണ്ട്. അത് വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് ചെയ്യുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ തൊടാൻ പറ്റത്തില്ല. വിശ്വാസത്തിൽ സ്പർശിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് പിന്നെ അതിനെ നമുക്ക് നിരൂപണം ചെയ്യാനോ ചർച്ച ചെയ്യാനോ പറ്റത്തില്ല. അതവിടെ വയ്ക്കുക. പെന്തക്കോസ്ത് അറിയപ്പെടുത്തുക. പിന്നെ അതിനെ നമുക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്ന അദ്വൈതിയായ ആചാര്യനും പറയുന്നതാണ്. അപ്പോ അവിടെ ഉപാസന ചെയ്യുക. പിന്നെ ഒന്ന് പറയുന്നു, എന്താണോ അങ്ങനെ ഉപാസന ചെയ്യുന്നുവെന്ന്, ജീവിതകാലം മുഴുവൻ ചെയ്താലും കിട്ടിയില്ലെങ്കിൽ മരണസമയത്ത് ഞാനും ഉണ്ടാകുന്നതാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. നല്ല ആരോഗ്യമുള്ളപ്പോൾ കിട്ടാത്ത സാധനം ഈ മരണസമയത്ത് കൈയും കാലും ഒറ്റടിക്കുമ്പോൾ ശ്വാസം പോലും കിട്ടാതിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം വരുന്നത്? ബുദ്ധിയൊക്കെ പോയി. എന്തായാലും മരണസമയത്ത് ഇന്നത്തെ കാലത്താണെങ്കിൽ വെന്റിലേറ്ററിൽ, പഴയ കാലത്താണെങ്കിൽ ബോധം നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നല്ല ആയ കാലത്ത് ആണെങ്കിൽ പിന്നെയും വിശ്വസിക്കാം, ഒരു ബോധം ഉണ്ടാകും. മിക്കവാറും പറയുന്നു ആ സമയം വിഭ്രാന്തിയാണെന്ന്, മനസ്സിന് മനസ്സ് നേരെ നിൽക്കത്തില്ല, എല്ലാം സ്വാഭാവികമായിട്ടുള്ള മരണമാണ്. അതല്ലേ പറയാൻ പറ്റും? നമുക്ക് ആക്സിഡന്റിന് മരണമൊന്നും നടക്കാൻ പറ്റത്തില്ല. ആത്മഹത്യ മരണമൊന്നും നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മരണസമയത്തെല്ലാം ബ്രെയിനെല്ലാം ഡാമേജായി എല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് സാധാരണ ജ്ഞാനം പോലും ഇല്ല, അടുത്തിരിക്കുന്നവരെ തിരിച്ചറിയുന്നു പോലും ഇല്ല. ആ സമയത്താണ് ബ്രഹ്മജ്ഞാനം. പണ്ഡിതന്മാരെ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇതിലും വലിയ തമാശയുണ്ട്. അപ്പൊ അത് ഒരു പ്രതീക്ഷയും വേണ്ട, എന്തെങ്കിലും സംഭവിക്കും. സ്വാഭാവികമായിട്ടത് സംഭവിക്കാൻ വഴിയില്ല. അങ്ങനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധകാരേ തുമാമേവ സ്മരൻ മുക്ത്വ കളേബരം എന്ന് പറയും. ഒരു മരണസമയം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരാള് അങ്ങനെ ഉപാസന സ്വീകരിച്ച് അങ്ങനെ ഒരു കഴിവ് ഒരാൾക്കുണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ സ്വേച്ഛയാ ശരീരം മുടങ്ങും എന്ന് സമ്മതിക്കാം. അതിന് കഴിവുണ്ടെങ്കിൽ അയാള് അജീവൻ സ്വേച്ഛയാ ശരീരം വിട്ടു പോകുക, അത് അംഗീകരിക്കാം. അത് എത്ര പേർക്ക് സാധ്യമാവും? അപ്പൊ അത് മരണമെന്ന് പറയാൻ പറ്റില്ല, ആത്മഹത്യെന്ന് പറയാൻ പറ്റില്ല. അവിടെ അവന്റെ ഇച്ഛാശക്തി നശിക്കുന്നില്ല, അവന്റെ ബുദ്ധി അവൻ നയിക്കുന്ന വഴിക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ഒരവസ്ഥ ഒരുവനുണ്ടാവുകയാണെങ്കിൽ ശരി. അതിനെയാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ നിർഗുണ ബ്രഹ്മോപാസനയില് മരണ സമയത്ത് കിട്ടുമെന്ന് പറയുന്നത് അതിനെ ഉദ്ദേശിച്ചാണോ? അത് അവിടെ പറയുന്നത് അങ്ങനെ ജ്ഞാനം ഉണ്ടാകാം എന്നാണ് ഉപാസകൻ. അങ്ങനെ ഒരാൾക്ക് ഉണ്ടായാൽ തന്നെ ഞാൻ അവിടെ ഉറപ്പ് പറയുന്നില്ല, പിന്നെ ബ്രഹ്മലോകത്ത് പോയിട്ടായിരിക്കും ചിലപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു. ഇവിടെ തന്നെ ഉണ്ടാകണം നിർബന്ധമില്ല, അതും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ അതും ഏതായി ബ്രഹ്മലോകം? അങ്ങനെ ഒരു ലോകം ഉണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പ്? വിശ്വസിക്കാനല്ലേ പറ്റും? കേവലം വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വരും. അതിന് ഇവിടെ ഈ ബ്രഹ്മലോകത്ത് പോകുമെന്ന് പറയും. ഇനി കർത്താവിന്റെ ലോകം വേറെ കിടക്കുന്നു, യഹോവയുടെ ലോകം വേറെ കിടക്കുന്നു, അള്ളാവിന്റെ ലോകം വേറെ കിടക്കുന്നു. ഇതിൽ ഏത് വഴിക്ക് എവിടെ ചെന്ന് ചാടുമെന്നുള്ളതിനെന്താ? എല്ലാരും പറയും ഇങ്ങനെ ഓരോരോ ലോകങ്ങളെ കുറിച്ച്. അപ്പൊ ഇത് ശരി അത് ശരിയല്ലെന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റും ഇത് ശരിയാണെങ്കിൽ അതുമൊക്കെ ശരിയാണ്. അപ്പൊ അതൊക്കെ ഇതെല്ലാം വിശ്വാസം മാത്രം, അതിനപ്പുറം ഇതിനകത്ത് ഒന്നും നിർണയിക്കാൻ കഴിയത്തില്ല. തത്വം എന്ന് പറയുന്ന ഒരാൾ നിർണയിക്കുന്നതാണ്, വിശ്വസിക്കുന്ന. അത് പറയുന്നത് വസ്തുതന്ത്രമാണ്, പുരുഷതന്ത്രമല്ല. അതുകൊണ്ട് കിഞ്ച അന്യൻ നിങ്ങളിതിനെ നിയോഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിയോഗനിഷ്ഠതയാ ഏവ പര്യവസതി ആംനായേ ആംനായേ പര്യവസതി സതി. എങ്ങനെ നിയോഗനിഷ്ഠതയാ ആംനായം വേദം നിയോഗ നിഷ്ഠമാണ് എന്ന് തീരുമാനിക്കപ്പെട്ടാൽ എങ്ങനെയുള്ള വേദം? ജീവന് ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്ന വേദം. അങ്ങനെ അത് ഇവിടെ ചേർത്ത് വേണം മനസ്സിലാക്കാം. നിയോഗത്തെ കർമ്മത്തിലും മറ്റു ഉപാസനകളിലും എല്ലാം നിയോഗത്തെ അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്വൈതം അതെല്ലാം കല്പിതമായ നിയോഗമാണ്, പരമാർത്ഥ നിയോഗമല്ല. കർമ്മികളും ഉപാസകന്മാരും അവിടെ വാസ്തവ നിയോഗത്തെ സ്വീകരിക്കുന്നു എന്നുള്ള വ്യത്യാസം കൊണ്ട് അവിടെയൊക്കെ നിയോഗത്തെ സ്വീകരിക്കാം. പക്ഷെ ബ്രഹ്മാത്മത്വത്തെ പറയുന്നിടത്ത് ആമനായി നിയോഗനിഷ്ഠതയാ ആമനായേ പര്യവസതി. നിയോഗനിഷ്ഠതയാ എന്ന് പറയുന്ന ഏത് ഭക്തി? എങ്ങനെയാണ് എന്നാലേ അർത്ഥം മനസ്സിലാവും. പ്രകൃത്യാ ചാരു എന്ന് പറയുന്നിടത്ത് എങ്ങനെയാ അർത്ഥം വരുന്നത്? ഉപസംഖ്യാനം. പ്രകൃതി തന്നെ ചാരു. അപ്പോ ആംനായി നിയോഗനിഷ്ഠതയാ ആംനായി പരിവസതി. ആംനായത്തെ നിയോഗനിഷ്ഠമായി തന്നെ സ്വീകരിച്ചാലെന്നർത്ഥം മനസ്സിലാകും. എന്റെ നിയമം അറിഞ്ഞിരിക്കണം, എന്നാലേ ശരിക്കർത്ഥം പിടികിട്ടുള്ളൂ. യഥഭ്യുഗതം അനുയോജ്യ ബ്രഹ്മാത്മത്വം ജീവസ്യ തത് അപ്രമാണകമേവസ്യ. നിയോഗനിഷ്ഠമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ യഥഭ്യുഗതം, നേരത്തെ അംഗീകരിച്ചല്ലോ, സിദ്ധാന്തിച്ചല്ലോ, എന്താണോ ജീവസ്യ അനുയോജ്യ ബ്രഹ്മാത്മത്വം സിദ്ധാന്തം അതാണ്. തത് അപ്രമാണകമേവസ്യ, അത് അപ്രമാണമായിപ്പോ. അപ്രമാണകം എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? എന്തിനാ പേടിക്കുന്നു? തെറ്റാണെങ്കിലും പറയാൻ ധൈര്യം വേണ്ടേ? എന്ന് പറഞ്ഞാ മതിയോ? വിദ്യമാനം പ്രമാണം യസ്യ അപ്രമാണകം, നാസ്തി പ്രമാണം യസ്യ അപ്രമാണക്കം. കാവിടെ വന്നു എങ്ങനെ? ശേഷാദ് വിഭാഷ തദപ്രമാണകമേവ സ്യ. പൊതുവെ കാവന്നു കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് പറയാം ശേഷാദ് വിഭാഷ ആണെങ്കിലും അല്ലെങ്കിലും പറയാം, പൊതുവായിട്ടുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെ അന്യപദാർത്ഥ പ്രധാനമാണ്. അപ്രമാണക്കം ഏതിന്റെ വിശേഷണമാണ്? ആമനായ സപ്തമി അനുയോജ്യാത്മത്വം അഭ്യുഗതം അനുയോജ്യ ബ്രഹ്മാത്മത്വം. യത് അഭ്യുപഗമതം അഭ്യുപഗതം തത് അപ്രമാണകം. യത് അഭ്യുപഗതം തത് അപ്രമാണകം. ഒരു വാക്യത്തിൽ തന്നെ എന്തെല്ലാം സംഗതികളാണ് കിടക്കുന്നത്, ആ സംഗതികളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ. നല്ല ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് അർത്ഥങ്ങളാ ഒരു ചെറിയ വാക്യത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ അണുക്കിഞ്ചന്യത് ഒരുമിച്ചാണ് കിഞ്ചന്യത് കൂടാതെ വേറെയും ഉണ്ട് എന്നാണ്. അവിടെ സന്ധി ചെയ്തിരിക്കുന്നുണ്ട് അന്യത് നിയോഗത്തിനോട് അന്വയിച്ചുള്ള കിഞ്ചന്യത് ഒറ്റ പദമാണ്. രണ്ടെണ്ണം സമാസം ചെയ്യാം അങ്ങനെ ഉള്ളിടത്തൊക്കെ കിഞ്ചന്യത് ഉള്ളിടത്ത് ഇങ്ങനെ വരുന്നിടത്ത് എങ്ങനെയാ വരുന്ന സമാസം ഉച്ചാവചം എന്നൊക്കെ ഉള്ളിടത്ത് എങ്ങനെ വരും? നിശ്ചപ്രചിതമൊക്കെ പഠിച്ചിട്ടുള്ളത് മയൂരവ്യംസപാദയസ്ച് അങ്ങനെ വരുന്നിടത്ത് പൊതുവെ അങ്ങനെ എന്നുവെച്ചാൽ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. അത് നിയോഗ അഭാവത്തെ സാധൂകരിക്കുന്നതിന് ഇനിയുണ്ട്, ഇനിയും എനിക്ക് പറയാനുണ്ടെന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്താണത്? അതാണ് ആമ്നായി നിയോഗനിഷ്ഠതയാ ആമ്നായെ പരിവസതി സതി അനുയോജ്യ ജീവസ്യ അനുയോജ്യ ബ്രഹ്മാത്മത്വം യത് അഭ്യുപഗതം തത് അപ്രമാണകമേവ സ്യാത് എന്ന് വഴിയാമണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംശയമൊന്നും കൊടുക്കില്ല. ഇത് ഭാഷയ്ക്കൊരു ഒഴുക്ക് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിയിടുന്നത്. ഗദ്യമായിട്ടും ഇങ്ങനെ മാറ്റിയിടുന്നത് എന്തിനാണ്? ഈ വാക്കുകളെ അന്വയിക്കേണ്ട അവസ്ഥയിലേക്ക്. അത് ഭാഷയുടെ ശൈലി അങ്ങനെ ഉപയോഗിക്കേണ്ടത്, അതാണ് ഭാഷയുടെ ഭംഗി. എല്ലാ ഭാഷയ്ക്കും ഇല്ലേ പദങ്ങളുടെ ഒരു ഓർഡർ, അതർത്ഥമനുസരിച്ചല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ലേ വേർഡ് ഓർഡർ. അതനുസരിച്ച് അത് ഉപയോഗിച്ചാലേ ഭാഷയ്ക്ക് ആ ഭംഗി വരത്തുള്ളൂ. അല്ല വാക്കുകൾ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ അർത്ഥത്തിനും വ്യത്യാസമില്ല. സംസ്കൃതത്തിൽ പിന്നെ ആ കുഴപ്പമില്ല, എവിടെ കടന്നു കഴിഞ്ഞാലും അർത്ഥത്തിന് വ്യത്യാസം വരത്തില്ല. ഇംഗ്ലീഷിലും മറ്റും വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം മാറിപ്പോയാൽ അർത്ഥം തന്നെ മാറിപ്പോയി. എന്നാലും അത് പ്രയോഗിക്കുന്നതിനൊരു ഭംഗി ഉണ്ട് സംസ്കൃതത്തിൽ. ആ പ്രയോഗം അനുസരിച്ച് ഭാഷയിൽ തന്നെ പല ശൈലിയുണ്ട്. വൈദർഭി ഗൗഡി ഹിന്ദിയിലില്ലേ? ഇതേപോലെ തന്നെ ഒരു വ്യാഖ്യാനം പറയും, ഇത് വൈദർഭിയാണ് ഇത്. ആ അത് തന്നെ ആ ഒരു ശൈലി, അത് സംസ്കൃതത്തിൽ നിന്നും ഉണ്ടത്. അതാണ് അതിന്റെ ഭംഗി. സാഹിത്യം പഠിക്കുന്നവർക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അനുയോജ്യ ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്നു, അതേസമയം അത് ആ തത്വത്തെ ബോധിപ്പിക്കുന്നിടത്ത് നിയോഗമുണ്ട്. ഏതെങ്കിലും തരത്തിൽ രണ്ടും കൂടെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യോ, ഇതെല്ലാം വിധിച്ഛായയാണെന്ന് നേരത്തെ പറഞ്ഞു. ചോസോത്രയിൽ വിധി പോലെ തോന്നും, വിധിയല്ല. അതെല്ലാം എന്താണോ അവന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ ശ്രദ്ധയെ പ്രണിധാനത്തിന് വേണ്ടിയിട്ടാണ്. അതിനൊന്നും ജ്ഞാനവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അതാണ് ജ്ഞാനമെന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നവര് അത് പൊതിയാത്ത എങ്ങനെയൊന്നുമല്ല, അങ്ങനെ ധരിച്ചുകളയരുത് എന്ന്. അത് വളരെ ഭാഷകാരം പറയുന്നതനുസരിച്ച് അത് വളരെ അതിൻ്റെ പ്രക്രിയ വളരെ ലളിതമാണ്. അത് അങ്ങനെ അല്ല എന്ന് ധരിച്ചിരിക്കുന്നവർ, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ പോകുമ്പോഴാണ് ഈ പ്രക്രിയ വളരെ ജടിലമാകുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഈ തലകുത്തി നിൽക്കുന്നവനെ പിടിച്ച് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ വലിയ അധ്വാനം വേണ്ടി വരും. നേരെ നിൽക്കുന്നവനെ നേരെ നിർത്താൻ എന്തെങ്കിലും അധ്വാനം ആവശ്യമുണ്ടോ? അവൻ രണ്ടു കാലം നിൽക്കും. അവനെ നേരെയാക്കുന്നതിന് ഒരു അധ്വാനം ആവശ്യമുണ്ട്. പക്ഷെ അവൻ തലകുത്തിയാണ് നിൽക്കുന്നതെങ്കിൽ എടുത്ത് പൊക്കി തിരിച്ച് നിർത്തുന്ന വലിയ ജോലിയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തത്വജ്ഞാനം അങ്ങനെയല്ല, വേറെ രീതിയിലാണ് ധരിച്ചിരിക്കുന്നവനെ അവിടെ നിന്ന് തിരിച്ചു മറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിനാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ. അതുകൊണ്ടല്ലേ നമ്മൾ ഭാഷ നോക്കുമ്പോൾ സിദ്ധാന്തം വളരെ കുറച്ചേ ഉള്ളൂ, കൂടുതലും എന്താ പൂർവപക്ഷമാണ്. സ്ത്രീ എന്തിനാ പൂർവപക്ഷം എന്ന് ചോദിക്കും. തല തിരിഞ്ഞുപോയി നേരാക്കിയെടുക്കണമെങ്കിൽ ഇത്രയും പറഞ്ഞാലേ പറ്റും. സിദ്ധാന്തം ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിനുള്ള പ്രക്രിയ വളരെ ലളിതമാണ്. അദ്വൈതം ഏതല്ല എന്ന് മനസ്സിലാക്കുന്ന പ്രക്രിയ വളരെ ജടിലുമാണ്. ഇത് രണ്ടും കൂടി കൂടിക്കലർന്നാ കിടക്കുന്നു. ഭക്ഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം പല വേദികളിലും ചെന്ന് ഇതിനെക്കുറിച്ച് പല സംവാദങ്ങളും ഏർപ്പെടേണ്ടി വന്നു. അംഗീകരിക്കുന്നവരല്ല, അംഗീകരിക്കാത്തവരാണ് കൂടുതൽ. അപ്പം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഒരുപാട് കണ്ഠക്ഷോഭം നടത്തേണ്ടി വരും. അതാണ് ഈ കാണുന്നതല്ല. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിൽക്കാലത്ത് ഓരോരുത്തരും പ്രകരണങ്ങൾ എഴുതിയത്. തത്വം മാത്രം പറയുക, മറ്റ് ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഒഴിവാക്കുക. വളരെ സദുദ്ദേശത്തോടുകൂടി അത് ചെയ്തത്. അപ്പൊ അത് എന്തു പറ്റി? ആ തത്വത്തെ കുറിച്ച് മാത്രം ആൾക്കാരെ ബോധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ലഘുപ്രകരണങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അതും മനുഷ്യന് വിപരീത ബുദ്ധി ഉണ്ടാക്കി. ഹോമിയോ ഒഴിച്ച് അവസാനം ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതികേടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. കാരണം അതും പിന്നെ പരിശോധിക്കേണ്ടി വരുമ്പോൾ എന്താണ്, അതിനകത്തും ലഘുവായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് അതിനകത്തും കടന്നു. അതുകൊണ്ട് വീണ്ടും പിന്നെ ഭാഷ്യത്തിലേക്ക് മടങ്ങിപ്പോയി എന്താ ഭാഷ്യത്തിൽ പറയുന്നു എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം വന്നു. അവിടെയും ദോഷം വന്നു. അതാ ശാസ്ത്രമേവ അനുയോജ്യ ബ്രഹ്മാത്മത്വം അപ്പി അജക്ഷീത തദവബോധേജ പുരുഷ നീഞ്ചീത തദോ ബ്രഹ്മശാസ്ത്രസ്യ ഏകസ്യുദ്യർത്ഥപരത വിരുദ്ധ അർത്ഥപരത ച പ്രസജ്ജേയാത. രണ്ടും സ്വീകരിച്ചു കഴിഞ്ഞു. അനുയോജ്യ ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്നു, എന്നാൽ ആ ബോധത്തിന് വേണ്ടി അവനെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിയോഗിക്കുന്നു എന്നൂടെ വന്നു കഴിഞ്ഞു. ബോധത്തിന് വേണ്ടി ഒരു കാര്യത്തിൽ നിയോഗിക്കുക ശരിയാകത്തില്ലെന്നോ? എന്നുവെച്ചാൽ ബോധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ബോധമുണ്ടാവും. അപ്പോൾ ആ ബോധത്തിന് വേണ്ടി ഒരിടത്ത് അവനെ ഏർപ്പെടുത്തുക, ബോധത്തിന് വേണ്ടി നീതി ചെയ്യുക, ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. കാരണം ബോധിപ്പിച്ചാൽ ബോധം ഉണ്ടായാലേ പറ്റും. അപ്പോൾ ആ ബോധത്തിന് വേണ്ടി ബോധിപ്പിച്ചതിന് ശേഷം ഈ ബോധത്തിന് വേണ്ടി നീ ഇന്നത് ചെയ്യണം, ഇത് ചെയ്താൽ നിനക്ക് ബോധം ഉണ്ടാവും എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിരുദ്ധമാണ്. കാരണം പിന്നെ ബോധിപ്പിച്ചതിനെന്താ പറയുക? ബോധിപ്പിച്ച ബോധം ഉണ്ടാവും. അശ്വഹ എന്നൊരു ശബ്ദം പറഞ്ഞു. ആ ഭാഷയെക്കുറിച്ച് അറിയാവുന്ന ഒരാളിന് ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അവന് അശ്വഹ എന്നുള്ള ബോധം ഉണ്ടായേ തീരും. എന്നുവെച്ചാൽ അശ്വഹ എന്നുള്ള ശബ്ദബോധമല്ല, ശബ്ദാർത്ഥ ബോധം ഉണ്ടായേ തീരും. അവിടെ പറയണം, നീ അശ്വ എന്ന് പറഞ്ഞതിന് ശേഷം പറയണം, ഞാൻ അശ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞു, നീ ഇനി അശ്വാർത്ഥ ബോധത്തെ ഉണ്ടാക്കണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതിനു വേണ്ടിയിട്ട് നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ആ ബോധത്തെ ഉണ്ടാക്കാൻ വേണ്ടി പറയേണ്ട കാര്യമില്ലെന്നാണ്. ശബ്ദബോധം എന്തായാലും ഉണ്ടാവും, പിന്നെ അർത്ഥബോധമാണ്. ബോധമുണ്ടാവും. ഇവിടെ അശ്വം പോലെയുള്ള അശ്വം എന്ന് പറയുന്നത് അന്യമായൊരു വസ്തുവാണ്. താൻ ശക്തിജ്ഞാനത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒരു സാധനമാണ് അശ്വം. ഇവിടെ അശ്വത്തെപ്പോലെ അന്യവസ്തുവിനെയല്ല ബോധിപ്പിക്കണം. പിന്നെ എന്താ തത്വമസി എന്ന് പറഞ്ഞ് ശ്രോതാവിനെ തന്നെ ബോധിപ്പിക്കുകയാണ്. ആ ബോധത്തിന് വേണ്ടി ബോധിപ്പിച്ചതിന് ശേഷം ഈ ബോധത്തിന് വേണ്ടി നീ ഇന്നത് ചെയ്യണം എന്നൊരു വിധി സ്വീകരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. യോഗ്യ എന്താ തത്വം ചെയ്യുന്ന പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു. അതുകൊണ്ട് ആ ബോധത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നത് ചെയ്യണം എന്നൂടെ ബോധിപ്പിച്ചു. ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ അത് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ തത്വമസി ബോധിപ്പിക്കുന്നത് തന്നെ അനുയോജ്യമായിട്ടാണ്. അനുയോജ്യ ബ്രഹ്മത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. ആ ബോധിപ്പിക്കുന്നതിൽ തന്നെ നിയോഗത്തെ നിഷേധിച്ചിരിക്കുന്നു. അതാണ് അവിടെ പ്രാധാന്യം. ഇനി നിയോഗമുള്ള ഒരു കാര്യമാണ് ബോധിപ്പിക്കുകയാണെങ്കിൽ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ യാഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരി, അവിടെ വിധിയുണ്ട്, അത് ചെയ്യണം. ഇവിടെ അങ്ങനെയുള്ള സർവകർമ്മങ്ങളെയും നിഷേധിച്ചിട്ടാണ് തത്വത്തെ ബോധിപ്പിക്കുന്നത്. പിന്നെ അവിടെ എങ്ങനെ നിയോഗത്തെ സ്വീകരിക്കും? രണ്ടാമതൊരർത്ഥത്തെ എങ്ങനെ ഗ്രഹിക്കും? അത് സാധ്യമല്ല എന്നർത്ഥം. അനുയോജ്യം ബ്രഹ്മാത്മത്വം, അനുയോജ്യ ബ്രഹ്മാത്മത്വം എന്താ സമാസം? അങ്ങോട്ട് ഞാനി അങ്ങോട്ടാ ചോദിക്കുന്നത്. എന്താ കർമ്മധാരൻ? ശരിയാണ്. അനുയോജ്യം യത് ബ്രഹ്മാത്മത്വം, അനുയോജ്യ ബ്രഹ്മാത്മത്വം.